എന്തിനു വേണ്ടിയുള്ളതാണെന്നാണ് പറഞ്ഞത്? അടിമകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പഴയ ഇത് ഇപ്പൊ ഒരു ചൂടുള്ള സബ്ജക്റ്റാണ്. പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം നടന്നിരുന്ന ഗുരുകുലങ്ങളിലാണ്, ഗുരുകുലങ്ങളിലാണ് വിദ്യാഭ്യാസം നടന്നിരുന്നത്. ഇപ്പോ ഗുരുകുലങ്ങളിൽ എന്ന് പറയുമ്പം ഈ അന്ന് വിദ്യ അഭ്യസിപ്പിക്കാൻ, ഗുരുവാകാൻ ബ്രാഹ്മണനെ അവകാശമാണ്. ദീർഘകാലം അങ്ങനെയായിരുന്നു. ക്ഷത്രിയന്മാര് വൈശ്യന്മാരെല്ലാം അവരുടെ കുട്ടികളെ ഒരു നിശ്ചിത കാലത്തേക്ക് ഇന്നത്തെ ബോർഡിംഗ് പോലെ അവിടെ കൊണ്ടാക്കും. അത് ബ്രാഹ്മണരാണെങ്കിൽ അഞ്ചാമത്തെ വയസ്സിൽ വന്നേനും ചെയ്യാവുന്നതാണ്. ക്ഷത്രിയനും വൈശ്യനും ഒക്കെ ആകുമ്പോൾ മുമ്പോട്ട് മുമ്പോട്ട് പോകും. പൊതുവെ വിദ്യ പൂർത്തിയാക്കണമെങ്കിൽ 12 വർഷമാണ്. അത് വേദാധ്യയനം ചെയ്യുക. ഇനി സാംഗ വേദാധ്യയനമാണെങ്കിൽ വേദാംഗങ്ങളൊക്കെ കുറെ പഠിക്കുക. വേദാംഗങ്ങൾ ഏതൊക്കെയാണ്? ശിക്ഷാ, കല്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്ത, ഇതൊക്കെ പഠിക്കുക. അപ്പൊ സമയമെടുക്കും. പിന്നെ ഈ പഠനം എന്ന് പറഞ്ഞാൽ മുഴുവൻ ചൊല്ലിക്കേട്ട് പഠിക്കുകയാണ്. ഇന്നത്തെ ലിപിയില്ല, ഇന്നത്തെ എഴുത്ത് സമ്പ്രദായങ്ങളില്ല. അന്ന് ലിപി ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പ്രയാസം. വേദം പ്രത്യേകിച്ച് എഴുതത്തുമില്ല, എഴുതുന്നത് പ്രയാസമാണ്. ഞാൻ പറയുന്നത് ഈ ശങ്കരാചാര്യർക്ക് മുമ്പുള്ള കാലത്തെ കുറിച്ചാണ് പറയുന്നത്. 10-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലം, മുസ്ലിങ്ങളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള, ആക്രമണം നടത്തുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ്. ബൗദ്ധ സമ്പ്രദായവും ഈ സനാതന സമ്പ്രദായവും ഒക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. ചിലപ്പം ബൗദ്ധ സമ്പ്രദായത്തിന് ചിലയിടത്ത് ശക്തി വരും, ചിലടത്ത് സനാതന സമ്പ്രദായത്തിന് ശക്തി വരും. ഇനി ഹിന്ദുക്കളെന്ന് പറയുന്നതാണെന്ന് സനാതന സമ്പ്രദായം എന്ന് പറയുന്നു. പിന്നെ ചിലടത്ത് ജൈനന്മാർക്ക് ശക്തി വരും. ആ കാലഘട്ടത്തിൽ നടന്ന വിദ്യാഭ്യാസമാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് ബുദ്ധന് ഒക്കെ ഒരു ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് നടന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെ മുമ്പോട്ട് പോയത്. അപ്പൊ അവിടെ ഈ ഗുരുകുലത്തിൽ കുട്ടികൾ കൊണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് കർശനമായ ബ്രഹ്മചര്യ വ്രതമുണ്ട്. ഒരു ബ്രഹ്മചര്യത്തിന് ഒരുപാട് നിയമങ്ങളാണ്, കർശനമായ നിയമം. വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ ബ്രഹ്മചര്യം കർശനമായി പാലിക്കുന്നു. പുരാണങ്ങളുടെ സ്മൃതികളിലൊക്കെ നോക്കിയാൽ ഇത് വളരെ നിർബന്ധപൂർവം പറയുന്ന എന്നുവെച്ചാൽ ഇന്നത്തെ എന്താണ് സന്യാസം, ബ്രഹ്മചര്യം അതുമായിട്ട് നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യണം. ഇന്നത്തെ സന്യാസം, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട്, സന്യാസിയായി ജീവിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് അയാൾ ബ്രഹ്മചാരിയായി ജീവിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. പണ്ട് അങ്ങനെയല്ല. പണ്ടൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അയാൾ ബ്രഹ്മചാരി ആയിരിക്കണം, അതാ നിയമം. ഇപ്പൊ വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ സ്കൂളിലോ കോളേജിലോ പഠിച്ച അങ്ങനെ ഒരു നിയമം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവിടെ പിന്നെ പറയുന്ന ഒരു ഡിസിപ്ലിനാണ്, അത് വേണം. എല്ലായിടത്തും പറയും. ഇപ്പൊ പഴയ ബ്രഹ്മചര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള. അപ്പോ ഇന്നത്തെ എന്താണോ വിദ്യാഭ്യാസത്തിൽ കുട്ടികളെന്ന് വെച്ചാൽ ഒരു സ്ത്രീ പെൺകുട്ടിയും ആൺകുട്ടികളും തമ്മിൽ വളരെ ആരോഗ്യപരമായ ബന്ധം പുലർത്തണം എന്നൊക്കെയാണ് ഇന്നത്തെ ജെൻഡർ ന്യൂട്രലിറ്റി ആണ് ഇതോടെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവിടെ ലിംഗവിവേചനം തന്നെ പാടില്ല എന്നാണ് ഇന്നത്തെ കാഴ്ചപ്പാട്. ആധുനികമായ കാഴ്ചപ്പാടാണ് ആണും പെണ്ണും തമ്മിൽ. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും വേണം. അതാണ് ആ കാഴ്ചപ്പാട്. അതിലൊക്കെ തെറ്റുകൾ സംഭവിക്കും, വഴിപ്പോവും. അപ്പോ അവിടെ സെക്സിനല്ല, സെക്സിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, ജെൻഡറിനെ കുറിച്ചാണ്. അതാണ് ആണിനെയും പെണ്ണിനെയും അടയാളപ്പെടുത്തുന്ന ചില ശാരീരികവും മാനസികവുമായ അടയാളങ്ങൾ. ഇതിന് പ്രാധാന്യം കൊടുത്തല്ല ചിന്തിക്കുന്നു ഇന്ന് ആധുനിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ. പണ്ടങ്ങനെയല്ല, ഗുരുകുലങ്ങളിൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു കർശനമായ ഈ ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ, ആ ബ്രഹ്മചര്യം അത് പാലിക്കുന്നതിന് വേണ്ടി തലമുടി മുറിക്കാൻ പാടില്ല, ഈ ക്ഷത്രിയന്മാർക്ക് താമസിച്ചല്ലേ വിദ്യ തുടങ്ങുന്നു. 12 വർഷം എത്തുമ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ 10-18 വയസ്സൊക്കെ ആവും. ബ്രാഹ്മണർക്ക് ആ പ്രശ്നമില്ല, അവരൊക്കെ ഒരു കൗമാര പ്രായത്തിൽ വിദ്യ പൂർത്തിയാക്കി സമാവർത്തനം കഴിഞ്ഞ് മടങ്ങിപ്പോകും. ക്ഷത്രിയന് വിദ്യ പൂർത്തിയാകണമെങ്കിൽ ആ സമയം പോരാതെ വരും. അപ്പൊ അവരൊക്കെ ഒരു യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വിദ്യ പൂർത്തിയാകുന്നത്. അങ്ങനെ അവിടെ ഒരു കുറച്ചുപേരെ കാണത്തുള്ളൂ, കൂടുതലും ബ്രാഹ്മണത്തായിരിക്കും വിദ്യ കൂടുതൽ അവകാശവും അധികാരം. പിന്നെ ഗുരുകുലങ്ങളിൽ പെൺകുട്ടികൾ പഠിക്കുന്നില്ല, ആൺകുട്ടികളെ പഠിക്കുന്നുള്ളൂ. എന്നാലും ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ വേദ, ബ്രഹ്മവേദ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വേദ അധ്യയനാർത്ഥം വ്രതം ചരതി എന്നാണ്. വേദം അധ്യയനത്തിന് വേണ്ടി വ്രതം ആചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. ചരിക്കുക എന്ന് വെച്ചാൽ വ്രതം ചരിക്കുക എന്നുള്ളതാണ്. അതാണ് ബ്രഹ്മചാരിയിൽ നിന്ന് ഇത് വന്നത്. അല്ലാതെ ഇന്ന് ഈ ആൾക്കാർ പറയുന്ന പോലെ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ ബ്രഹ്മചാരി എന്നൊക്കെ പറയുന്നു, അതൊക്കെ ഇതാണ് സ്വാമിമാർ അവരവരുടെ കാപട്ടിയങ്ങളെ ഒളിച്ചു വയ്ക്കാൻ വേണ്ടി പറയുന്ന ടെക്നിക്കാണ്. അതൊന്നും കാര്യമൊന്നുമില്ല. പണ്ട് ബ്രഹ്മചാരി എന്ന് പറയുന്ന ഇതാണ്, ബ്രഹ്മം എന്ന് വെച്ചാൽ വേദം, വേദ അധ്യയനത്തിന് വേണ്ടിയുള്ള വ്രതം ആചരിക്കുക, അതാണ് ബ്രഹ്മചാരി. വേദം പഠിക്കുന്നതാണ്. ആ വേദം മാത്രമല്ല, മറ്റതിനോടൊന്ന് എന്തൊക്കെയുണ്ടോ ഇന്നത്തെ വിദ്യാഭ്യാസ കാലം. ഇന്ന് നമ്മൾ LKG UKG എന്ന് പറഞ്ഞു പോകുന്ന ആ വിദ്യാഭ്യാസ കാലം തന്നെ അന്നും ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ഇന്ന് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇപ്പൊ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പുതിയ പുതിയ ആശയങ്ങൾ, ഈ പറയുന്ന പോലെ ജെൻഡർ ന്യൂട്രലിറ്റി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ കാഴ്ചപ്പാട് മാറി, ഇന്ന് ആണും പെണ്ണും, മുമ്പ് ആണും പെണ്ണും പുറത്തേ ഇരുന്ന് പഠിക്കണമായിരുന്നു കേരളത്തിൽ തന്നെ. ഇന്നും ബീഹാർ UPയിലൊക്കെ ആണും പെണ്ണും ഒരു ക്ലാസ് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, വേറെ വേറെ സ്കൂളുകളും. പെൺപള്ളി കൂടെ ആൺ പള്ളിക്കൂടം, പിന്നെ അത് മാറി ഒരു പള്ളിക്കൂടമായി, ഒരു ക്ലാസ്സായി. ഇപ്പം ആണിനെയും പെണ്ണിനെയും ഇടകലർത്തിയിരുത്തി പഠിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോ അതിനുള്ള അവർക്ക് ജെൻഡർ എഡ്യൂക്കേഷൻ അത് കൊടുക്കണമെന്നുള്ളതാണ് ആധുനികമായ കാഴ്ചപ്പാട്. ഇന്നത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് സെക്സും ജെൻഡറും തമ്മിൽ രണ്ട് രണ്ടാണ്. ഈ തരത്തിലൊക്കെ പുതിയ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് പോകുന്നത്. അതായത് ഈ മത തീവ്രവാദികൾ അതിനൊക്കെ എതിർക്കുന്നുണ്ട്, പാടില്ല എന്ന് പറഞ്ഞ് മത നിയമം അനുസരിച്ച് വേണം വിദ്യാഭ്യാസം നടത്തേണ്ടത് അങ്ങനെ പറയുന്നവരുണ്ട്. അതൊക്കെ തന്നെ. അപ്പോ അതൊക്കെ ആധുനികമായ കാഴ്ചപ്പാടുകൾ. പണ്ട് ഈ ഗുരുകുലങ്ങളിൽ പെൺകുട്ടികൾ പഠിക്കാൻ ഇല്ല, പെൺകുട്ടികളൊക്കെ അപൂർവമായി ആരെങ്കിലും പെൺകുട്ടികളെ പഠിപ്പിച്ചാലായി. പൊതുവെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന്, ബ്രാഹ്മണ സ്ത്രീകളായവർക്ക് വിദ്യാഭ്യാസമുണ്ട്. അപ്പോ ആൺകുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത് ഗുരുകുലങ്ങളിൽ. പക്ഷേ അവർക്ക് കർശനമായ നിയമമാണ്. എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, തലമുടി മുറിക്കാൻ പാടില്ല, പിന്നെ ഒരു കർശനമായ നിയമം എന്ന് വെച്ചാൽ കട്ടിൽ കിടക്കാൻ പാടില്ല അവർ. പിന്നെ അവർ കിടക്കുന്ന എവിടെയായിരിക്കണം? തറയിൽ തന്നെ കിടക്കണം. തണ്ടില ശായി എന്നാണ്, വ്രതമാണ് തറയിൽ കിടക്കുക, ബ്രഹ്മചാരിയുടെ വ്രതമാണ്. ഇത് കയറുന്ന പഴയ ഇത് ഇത് ഞാനൊരിക്കൽ ഈ കാശിയിൽ പോയപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് തറയിൽ കിടന്ന അവസാനം എനിക്ക് ന്യൂമോണിയ പിടിച്ച് പിന്നെ ആശുപത്രി പോയി ചികിത്സിക്കേണ്ടി വന്നു. അത് പറയാൻ വരുന്ന അതൊക്കെയാണ്, അതൊക്കെ പറഞ്ഞ എല്ലാം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം പറയാനും പറ്റത്തില്ല. ഇങ്ങനെ കർശനമായി വിദ്യാഭ്യാസ കാലം കർശനമായി ബ്രഹ്മചര്യം വെച്ച് പണ്ട് കട്ടിൽ കിടക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നിയമം. ഞാനിതിനെ കുറിച്ച് പഠിച്ചത് സ്മൃതികളെല്ലാം നോക്കി പുരാണങ്ങൾ നോക്കി എന്തുകൊണ്ട് അവർ ഇത്രയും കർശനമായ അത് ചിന്തിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലും വിദ്യാഭ്യാസമുണ്ട്. അപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ പഠനം മാത്രമല്ല മറ്റൊരുപാട് പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളും പഠനത്തിൽ താല്പര്യമുള്ളവർ വലിയ മാർക്കൊക്കെ സ്കോർ ചെയ്യും, ടോപ്പ് വരികയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കർശനമായ ബ്രഹ്മചര്യ നിയമങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ അവർക്കൊരു ഡിസിപ്ലിൻ കാണും. എന്നാൽ അവർ പുസ്തക പുഴുക്കൾ മാത്രമല്ല, പലരും കലാരംഗത്തൊക്കെ ഈ യുവജനോത്സവത്തിലൊക്കെ തിളങ്ങുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവസാനം ഫസ്റ്റ് റാങ്കിലൊക്കെ പാസ്സായി വരുന്നു. അപ്പോൾ അവരതിലും എത്രമാത്രം ശ്രദ്ധിക്കുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പെടുന്നവർക്കും പഠനത്തിന് അതുമായിട്ട് ബന്ധം കാണുന്നില്ല. പഠനത്തിന് ഏകാഗ്രത വേണം, അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ട്. ഡിസിപ്ലിൻ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ പറയുന്ന പോലെ കർശനമായ വ്രതമൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, ഉയർന്ന മാർക്ക് വാങ്ങുന്നു, റാങ്ക് വാങ്ങുന്നു, പിന്നെ ഉയർന്ന പഠനത്തിന് IIT പോയി പഠിക്കുന്നു. പുസ്തക പുഴുക്കൾ അങ്ങനെ പഠിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഇങ്ങനെ വരുന്നത്? പഴയ കാലത്ത് ഇന്നത്തെയും തമ്മിൽ ആ വ്യത്യാസത്തെ കുറിച്ച് ഞാനൊരു പഠനം നടത്തി. സ്മൃതികളിലെല്ലാം പറയുന്ന ഈ കർശനമായ നിയമം, ഒരു സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല, അതാണ് പ്രത്യേകിച്ച് ഉള്ളത്. ഇത് പൗഡർ എന്നതൊന്നും ഇല്ലെങ്കിലും ഒന്നും മണക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, പുഷ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവനിങ്ങനെ ഈ കൃത്യമായി കുളിക്കാൻ കുളിക്കുന്നതിന് നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് കുളിക്കുക. അപ്പൊ മൊത്തത്തിൽ ഇവൻ ഈ പഠിക്കുന്ന ബ്രഹ്മചാരിയെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു ഭീകര ജീവിയെ പോലെ ഇരിക്കും. ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പോൾ തലമുടിയൊക്കെ ഇങ്ങനെ ജഡാധാരിയായ ജലസ്വാമികൾ ജഡ ആയിരിക്കണം. ജഡാധാരി എന്ന് വെച്ചാൽ മുടി വൃത്തിയാക്കി വയ്ക്കാനൊന്നും പാടില്ല. ഇതൊക്കെ എന്താ ഇത്രയും കർശനമായി? പിന്നെ താമസിക്കുന്ന ഗുരുകുലത്തിൽ അവിടെ പെണ്ണുങ്ങൾ പഠിക്കുന്നുമില്ല, പിന്നെ ഇവനാ എന്താ ഇതത്രയും? അപ്പോ ഞാനതിനെ കുറിച്ചൊരു ഗവേഷണം നടത്തി, എന്തുകൊണ്ടാ ഇത്രയും കർശനമാക്കി വെച്ചത്? കാരണം അത് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ആണ് ഏറ്റവും മേന്മയുള്ളത്, ഇന്നത്തെ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ഒരു പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ ഈ ബ്രഹ്മചാരിയുടെ അന്ന് ഏറ്റവും മഹാപാതകം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്രഹ്മഹത്യാപാപം തന്നെയാണ് ഏറ്റവും വലിയ പാപം. ഏറ്റവും വലിയ പാപമായി കണക്കാക്കുന്ന എന്നുവെച്ചാൽ പഴയ എല്ലാ സ്മൃതികളിലും പറയുന്ന ഏറ്റവും വലിയ പാപം ബ്രാഹ്മണനെ കൊല്ലുന്ന പാപമാണ്. അതങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ബ്രാഹ്മണരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കുന്ന ക്ഷത്രിയന്മാരല്ല, രാജാക്കന്മാരല്ല, അവർ ബ്രാഹ്മണന് വധശിക്ഷ കൊടുക്കാൻ പാടില്ല. ഇനിയും ആരാ ഉണ്ടാക്കുന്നത്? ബ്രാഹ്മണൻ തന്നെ. നമ്മുടെ ബ്രഹ്മഹത്യാ പാപം ഏറ്റവും വലിയ പാപം, അവന് പ്രായച്ചിത്ത്. ഈ മണ്ടന്മാർ രാജാക്കന്മാർ ക്ഷത്രിയന്മാരൊക്കെ ഇതനുസരിച്ചാ ഇവരുടെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ. പഴയ രാജാക്കന്മാരും ഒക്കെ സ്മൃതി നോക്കി ഭരിക്കുന്നവരാണ്, നദി എഴുതി വച്ചിരിക്കുന്നതാണ്, അതാണ് അവരുടെ ഭരണഘടന. അപ്പൊ അവന് ഈ ബ്രാഹ്മണൻ കൊലപാതകം ചെയ്താലും ആദ്യം നോക്കുന്നവന്റെ ജാതിയാണ്. അപ്പോ അവൻ ഇന്ന ജാതിയാണെങ്കിൽ അവന് കൊല്ലാൻ പറ്റില്ല. അവന് അവന്റെ ശിക്ഷയൊക്കെ മനുസ്മൃതിയിലൊക്കെ പറയുന്ന ഭയങ്കര തമാശയുള്ള ശിക്ഷയാണ്. എന്താണ്? അവൻ ഒരു ദിവസം ഉപവസിക്കുക, 3 ഗായത്രി ജപിക്കുക, 8 പ്രാണായാമം ചെയ്യുക, ഇതൊക്കെയാണ് അവന്റെ ശിക്ഷ. ഇതിലൊക്കെ ഒതുങ്ങുക. ചിലപ്പോൾ 3 പറയുന്ന 10 108 ബ്രാഹ്മണന് പോലും നിന്ന് ആരുടെങ്കിലും ചോദിക്കണോ? അവന് ദേഷ്യം വന്നാൽ കൊള്ളും. പരശുരാമൻ എന്ന് പറയുന്ന ഒരാള് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇത്ര 108 തവണ സഞ്ചരിച്ച് ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്ന്, അതുകൊണ്ടൊരു കുളം ഉണ്ടാക്കി, ആ കുളം മുഴുവൻ ഈ ബ്ലഡ് കൊണ്ട് ഫില്ല് ചെയ്തെന്നൊക്കെ ഇനി ആഘോഷിക്കുന്നു, പുരാണങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അയാളല്ലേ കേരളം ഉണ്ടാക്കിയെന്ന് പറയുന്നു. വഴിയിലൊക്കെ ഒരു കോടാലും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടല്ലോ. ഇയാളുടെ വീരപരാക്രമത്തെ കുറിച്ച് പറയുന്നു. അയാളെയും പൂജിക്കുന്നവരാണ് ഇവിടുത്തെ ശൂദ്രന്മാർ. ചെയ്ത ഇതാണ്, ജാതി നോക്കി കൊന്നയാളാണ് ക്ഷത്രിയന്മാരെ പോകുന്നത്. അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. എന്നാലും ഇപ്പോ ഒരുത്തനൊരു തെറ്റ് ചെയ്ത്, തെറ്റ് ചെയ്തവനെ ശേഷിക്കണം, അവന്റെ ജാതി നോക്കി ആ ജാതിയുള്ള മുഴുവൻ പേരെയും കൊല്ലുന്നതിന് എന്ത് നിയമം? ഇതാണ് ആക്ഷര സംസ്കാര നിയമങ്ങൾ. ഇതെങ്ങനെ ന്യായീകരിക്കും? ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാം, വലിയ അവന് ശിക്ഷ കൊടുക്കണം, അവനെ കൊല്ലണം വേണ്ടി വന്നോ? വധശിക്ഷയ്ക്ക് യോഗ്യനാണെങ്കിൽ അവന്റെ കുലം മുഴുവൻ നോക്കിയിട്ട് മുടിച്ചു കളയും. വീണ്ടും അന്വേഷിച്ച് നടക്കുക, ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ? വീണ്ടും അന്വേഷിച്ച് നടക്കുക. അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് നടന്ന് നടന്ന് കൊന്നു എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ബ്രാഹ്മണന് കൊന്നുകൂടെ? ഒരുപാട് ബ്രാഹ്മണന്മാര് പഴയ കൊലയാളികളുണ്ടായിരുന്നു. ദ്രോണാചാര്യർക്ക് എന്തായിരുന്നു പണി? കൊല്ലുകയായിരുന്നു. ഒരുപാട് പേരൊക്കെ കൊന്നു. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ബ്രാഹ്മണൻ സംബന്ധമോ എന്നൊക്കെ പറയുമെങ്കിലും പുരാണ കഥകളനുസരിച്ചാണ് പറയുന്നത്. ഇവർക്ക് എല്ലാം കൊല്ലലൊക്കെ തന്നെ ഇവരുടെ എല്ലാം കൊട്ടേഷൻ ടീമുകളാണ്. അപ്പോ അതിനോടൊന്നും നമ്മൾ യാതൊരു തരത്തിലുള്ള ദയവും വിചാരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ തുറന്നു കാണിക്കണം, എന്നാലേ കുറേയെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ ആൾക്കാർ ഇന്നും ഒരു വിഭ്രാന്തിയിലും ഏതോ ഒരു മായിക ലോകത്തിലാണ്. ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവങ്ങളാണ് എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ ഇതും കൊണ്ട് നടക്കുന്നു. ഇതൊക്കെ അസംബന്ധങ്ങളാണ്. അസംബന്ധം അസംബന്ധം എന്ന് തന്നെ പറയണം. പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകും. പിന്നെ പറയുമ്പോൾ നമ്മൾ ചുറ്റുപാടുമൊക്കെ നോക്കി സൂക്ഷിച്ചൊക്കെ പറയണം. ആര്? ആ, അത് തന്നെ അവതാരമാണ്. അവതാരങ്ങളെല്ലാം വന്നത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട്. എല്ലാ അവതാരങ്ങളുടെയും മെയിൻ ജോലി എന്താണ്? മനുഷ്യരെ കൊല്ലുക. വേറെന്താ ജോലി? അപ്പൊ ഇവിടുത്തെ അവതാരങ്ങൾ, നമ്മുടെ അവതാരങ്ങളുടെ എല്ലാം ജോലി മനുഷ്യരെ കൊല്ലുക. എന്നുവെച്ചാൽ ഈ കൊല്ലാതെ നന്നാക്കാൻ അവർക്ക് അറിയത്തില്ല. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തണെങ്കിൽ വളരെയ്ക്ക് പുറത്ത്, ഒന്നുകിൽ അവരുടെയൊക്കെ ഭക്തന്മാരായ ശരി രക്ഷപ്പെടുത്തും, ശത്രുക്കളായ കൊന്നുകളെ. അപ്പൊ ദൈവത്തിന് പോലും ഒരു മനുഷ്യനെ പരിവർത്തനപ്പെടുത്താനോ മാറ്റിയെടുക്കാനോ ഉള്ള ശേഷിയില്ല കൊന്നല്ലാതെ. എന്നിട്ട് പറയുന്ന എന്തിനാണ്? ഭാഗവതക്കാരൊക്കെ പറയുന്നതാണ് കൊന്നിട്ട് അവന് മോക്ഷം കൊടുക്കണം. ഭാഗവതക്കാരുടെ സ്ഥിരം ഡയലോഗാണ് മനുഷ്യനെ മുഴുവൻ കൊന്നിട്ട് എന്ത് ചെയ്യുന്നു? മോക്ഷം കൊടുക്കുന്നു. എന്നാ അവന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനെ നന്നാക്കി ദൈവം സങ്കല്പിച്ചാൽ പോരെ നന്നാകാൻ? ഇവൻ നന്നാകട്ടെ എന്ന് സങ്കല്പിച്ചാൽ നന്നാകും. അവനങ്ങ് മോക്ഷം കൊടുത്താൽ പോരെ? അവനെ കൊന്നിട്ട് എന്തിനാ രക്തം ചൊരിഞ്ഞ്? എന്തിനാ മോക്ഷം കൊടുക്കുന്നു? അപ്പോ അത് ഇരിക്കട്ടെ അവിടെ. നിങ്ങൾ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. ഈ അസംബന്ധങ്ങളൊക്കെ കുറച്ച് പറയണമെന്ന് എനിക്കുണ്ട്, അതുകൊണ്ട് പറയും. ഈ ഗുരുകുലത്തിലെ ഈ ബ്രഹ്മചര്യത്തെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ, ശിക്ഷാവിധികൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ ശിക്ഷാവിധി എന്ന് പറയുന്നത് ഇതാണ്, ബ്രഹ്മഹത്യ. പിന്നെ മറ്റൊരു ബ്രഹ്മചാരിക്കുള്ള ഏറ്റവും വലിയ ശിക്ഷാവിധി മനുസ്മൃതിയുടെ എല്ലായിടത്തും എല്ലാ സ്മൃതികളിലും പറയുന്നത് ഗുരുതൽപഗമനം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഭാര്യയെ പ്രാപിക്കുക. ഇതാണ് എന്നുവെച്ചാൽ അന്ന് ഇങ്ങനെയുള്ള ഇടപാടുകളും നടന്നിരുന്നു. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുക്കന്മാരെന്ന് പറയുന്ന കുലപതികളാണ്. ഇവരിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇവരുടെ ജോലി പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ രാജകുമാരർക്കൊക്കെ അവർക്കൊരു ഒരു കുറേ സമ്പത്തും അതും ഇതും കൊടുക്കും, കാരണം രാജകുമാരന്മാരെയൊക്കെ പഠിപ്പിക്കുകയല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവർ രാജാക്കന്മാരുടെ സമ്പത്ത് മാത്രമല്ല, അത് പുരാണങ്ങളൊക്കെ ഒരുപാടുണ്ട്. ചെന്ന് രാജാക്കന്മാരുടെ അടുത്ത് ചെന്ന് കന്യാദാനം, കന്യകളെ ദാനം ചെയ്യാൻ ആവശ്യപ്പെടും ഭാര്യമാരാക്കാൻ. ഇപ്പൊ രാജാക്കന്മാർ കന്യാദാനം ചെയ്യുക, ആ കഥകളൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ പുരാണം വായിച്ചാണ്. പുരാണങ്ങളിലൊക്കെ ഉണ്ട് കന്യാദാനത്തിൻ്റെ കഥ. അപ്പോൾ ഇവർ വയസ്സായി കഴിഞ്ഞാലും പോയി എന്ത് ചെയ്യും, ഈ കന്യകളെയൊക്കെ ഭാര്യമാരായി കൊണ്ടുവന്ന് ഈ ഗുരുകുലത്തിൽ താമസിക്കും. താമസിപ്പിക്കുമ്പോൾ അവിടെ അവിഹിതങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഈ ബ്രഹ്മചര്യം ഇത്രയും കർശനമാക്കുന്നത്, അവർക്ക് ഇത്ര നീട്ടി വളർത്താൻ പാടില്ല. മനസ്സിലായ? എന്നിട്ട് പറയുന്നത് ഈ യവന്മാരാരെങ്കിലും ഈ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഈ ബ്രഹ്മചര്യം തെറ്റിച്ച് കഴിഞ്ഞ് ഈ എന്താണ് ഗുരുവിൻ്റെ കന്യകകളുമായിട്ട് അങ്ങനെ നല്ല ബന്ധവും സ്ഥാപിച്ചു കഴിഞ്ഞ് അവനെ ഇരുമ്പ് കട്ടിൽ പഴുപ്പിച്ച് അതിൽ മലർത്തി കിടക്കണമെന്നാണ്. മനസ്സിലായോ? ഇരുമ്പ് കട്ടിൽ പഴുപ്പിച്ചിട്ട് പഴുപ്പിക്കുക എന്ന് വെച്ചാൽ ഇരുമ്പ് കട്ടിലിൽ അവനെ കിടത്തിയിട്ട് അടിയിലെത്തിയിട്ട് കൊടുക്കണമെന്നാണ്. അവൻ്റെ സർവ്വ ഇടപാടും പൊള്ളിപ്പാളീസാവണം. ഇതാണ് ശിക്ഷ. പിന്നെ ബ്രഹ്മഹത്യാപവം വേറെ കിടക്കും, ഇത് തന്നെ മിക്കവാറും തീരും. അപ്പോ എന്തിന് ഇത്രയും കർശനമായി ബ്രഹ്മചര്യം ഇവിടുത്തെ ഉണ്ടാക്കി എന്നുള്ളത് അവിടുത്തെ ശിക്ഷാവിധികൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മഹാപാതകമായി വയ്ക്കുകയും ഇങ്ങനെയുള്ള ശിക്ഷകൾ പറയുകയും യവനെ വിരൂപനാക്കി അവിടെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ മുനിമാർക്ക് ഇവരുടെ ഭാര്യമാരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ലാതെ അതൊന്നും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ്. നമ്മൾ സ്മൃതികളൊക്കെ പഠിച്ചു നോക്കുക, അങ്ങനെയല്ല. അത് ഡിസിപ്ലിൻ്റെ ഭാഗവുമല്ല, കാരണം ഡിസിപ്ലിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ അഞ്ചാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു കുട്ടിക്ക് എന്തിനാ ബ്രഹ്മചര്യം? അതിൻ്റെ ആവശ്യം എന്തോന്നു? അവൻ്റെ മനസ്സിൽ കാമവികാരങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. 5, 6, 7, 8, 10 അതും അന്ന് കാട്ടിലൊക്കെ ജീവിക്കുന്നു. അധികം മനുഷ്യനുമായിട്ട് കാണാനുള്ള ഇതില്ല, യൂട്യൂബില്ല, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. പിന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് വികാരങ്ങൾ വരുന്നത്, യാതൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോ ഒരു സ്ത്രീയുടെ ചിത്രം പോലും കാണാൻ പറ്റില്ല ഗുരുകുലങ്ങളിൽ. പിന്നെ അതിനൊക്കെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. എന്നിട്ട് കൂടിയും ഇവന് ബ്രഹ്മചര്യം വേദം അധ്യയനം ചെയ്യുന്നതിന് വേണ്ടി കർശനമായ ബ്രഹ്മചര്യം നോക്കിയെന്ന് വെച്ചാൽ ഈ താടിയൊക്കെ മുറിക്കരുതെന്ന്, താടി വളർന്നിട്ട് പോരെ, അതിനെന്താ താടി മുറിക്കാതിരിക്കുന്നു. ഒരു 10, 14, 15 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ വീശിയിൽ താടിയൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന കൂടുതലും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ ആയിരിക്കും. അവരിൽ കാലം താമസിച്ച് പഠിക്കാൻ വരുന്നു, അഡ്മിഷൻ എടുക്കുന്നു. അപ്പൊ ഇവരാണ് കുഴപ്പക്കാർ. അപ്പൊ ഇവരുടെ യുവത്വത്തിൽ പ്രവേശിക്കും, മറ്റവരൊക്കെ പഠിത്തം മുതിയേക്ക് പോവുകയും ചെയ്യും. അപ്പം പിന്നെ ഈ എന്താണ് കുലാധിപതിക്ക് പിന്നെ ഉറക്കം വരത്തിൻ്റെ പേടിയാണ് യവന്മാരെയൊക്കെ. അതാണ് ഈ കർശനമായ ബ്രഹ്മചര്യ നിയമം വെച്ച്. ഞാനിത് എടുത്തു പറയുന്ന കാര്യം, അടുത്ത കാലത്ത് ഒരാളോട് എന്ന് പറഞ്ഞു പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം വീണ്ടും കൊണ്ടുവരണോ, ഞാൻ ചോദിച്ച എന്ത് കാര്യത്തിനോ, ഇതൊക്കെയാണ് ബ്രഹ്മചര്യ വൃത്തം അതൊക്കെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ അയാളടുത്ത് പറഞ്ഞു കൊടുത്തു ഈ ബ്രഹ്മചര്യകൾ എന്തിനാ വന്നതെന്ന്, സ്മൃതികളിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അങ്ങനെയൊന്ന് ഞെട്ടി, തിരിച്ചൊന്നും പറഞ്ഞില്ല. പുള്ളിക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, കാരണം അവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാത്തിനും. അതുകൊണ്ട് അതിനങ്ങനെയുള്ള മേന്മയൊന്നുമില്ല. പിന്നെ അന്നത്തെ വിദ്യയ്ക്ക് ഈ സമ്പ്രദായങ്ങളൊക്കെ മതി. അന്നത്തെ ഈ മനഃപ്പാഠം ചെയ്യുക, വിഷയങ്ങൾ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ, ആർക്കും സർവജ്ഞനാകാം. ഒരു സിലബസ് ഉണ്ടെന്ന്, ആ സിലബസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ സർവജ്ഞനാണോ? കാരണം സിലബസിനപ്പുറം വരെ വിഷയമില്ല അന്ന് പഠിക്കാൻ. അപ്പൊ അതൊക്കെ അന്നത്തെ കാലത്തേക്ക് അതൊക്കെ ശരിയല്ല, ഇരുന്നോട്ടെ കുഴപ്പമില്ല. പക്ഷെ അത് ഇന്ന് നടപ്പിലാക്കണമെന്ന് പറയുമ്പം കാലം മാറിയതറിയാതെ പറയുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ആധുനികമായ മനുഷ്യനെ, മനുഷ്യൻ്റെ മനസ്സിനെ, മനഃശാസ്ത്രത്തെ, സാമൂഹ്യ പരിസ്ഥിതികളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് നടപ്പിലാവും, അല്ലാതെ നടപ്പിലാകത്തില്ല. നടപ്പിലാക്കാൻ വിചാരിച്ചാലും നടപ്പിലാകത്തില്ല. പിന്നെ അതിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന, ഇന്ന് സെൽഫ് ഡിസിപ്ലിനെ നടപ്പിലാവും. ഇന്ന് കുട്ടികളിൽ പോലും പുറമേ നിന്ന് അച്ചടക്കം അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അത് അവർ സ്വയം സ്വീകരിക്കണമെന്ന് വെച്ചാൽ അത് ബോധവൽക്കരണത്തിലൂടെ സാധ്യമാവും, വിദ്യാഭ്യാസത്തിലൂടെ. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇന്ന് അച്ചടക്കം സാധ്യമാകും, ഡിസിപ്ലിൻ സാധ്യമാകും. അല്ല, പഴയതുപോലെ അടിമകളിൽ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കം ഇന്ന് നടക്കുന്ന കാര്യമാണ്. കൊച്ചു കുട്ടികൾ പോലും അതൊന്നും അംഗീകരിക്കും. ഇന്ന് ബാലാവകാശമൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് കുട്ടികൾക്ക് വരെ ബോധമുണ്ട്. അതുകൊണ്ട് ആ പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം ശരി, അത് അന്നത്തെ കാലത്തേക്ക് ശരിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്ന് മനുഷ്യന് അത്രയും ബോധമുണ്ടായിരുന്നു. വനങ്ങളിൽ, ഗുരുകുലങ്ങളിൽ ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസം നടന്നിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇന്നതെല്ലാം സാധിക്കും. അതുകൊണ്ട് അന്നത്തെ ബ്രഹ്മചര്യമൊക്കെ നിങ്ങൾ ഈ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊന്നും വിചാരിച്ച് വിലപിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം, ഇന്നത്തെ ചുറ്റുപാടുകൾക്ക് അനുയോജിച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അതും അങ്ങനെ സ്ഥായിയായി ഒന്നും ഇന്നും നിൽക്കത്തില്ല. അതൊക്കെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരും, മാറും. കാരണം എന്താണ്, വളരെ പരിണാമ വേഗം കൂടിയ സമൂഹമാണ് ഇന്നത്തെ സമൂഹം. പഴയകാലത്തെ പോലെയല്ല. പഴയകാലത്ത് വെച്ചാൽ പരിണാമം സ്ലോ ഇല്ലായിരുന്നു. സമൂഹത്തിൻ്റെ മാറ്റം വളരെ സാവകാശമായിരുന്നു. എന്തുകൊണ്ട്? അന്നത്തെ ഭൗതിക സാഹചര്യങ്ങളെന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. മനുഷ്യന് മാറി വരുന്നതിന് ഒരുപാട് കാലമെടുത്തു. കാണാപ്പാഠം പഠിക്കുന്നതിൽ നിന്ന് എഴുതി പഠിക്കുന്നതിന് എന്താണ് നൂറുകണക്കിന് വർഷങ്ങളെടുത്ത് ആ ഒരു കാര്യം തന്നെ മാറി വരാൻ. കാരണം ആദ്യകാലത്ത് കാണാപ്പാഠം പഠിപ്പിച്ചിരുന്ന സർവജ്ഞന്മാർക്കൊന്നും എഴുതാൻ പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ ആ എഴുത്ത് ലിപി എന്ന് പറയുന്നത് കാലം കൊണ്ട് മാറി മാറി മാറി മാറിയാണ് ഇന്നത്തെ രൂപത്തിലെത്തി. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്ന് സമൂഹത്തിൻ്റെ പരിണാമം എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ്, പ്രദക്ഷിണം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഭൗതിക സാഹചര്യങ്ങൾ മാറി. അറിവിൻ്റെ എന്താണ്, അറിവിനെ ഉത്പാദിപ്പിക്കുന്ന ഉപാധികൾ മാറി, അറിവിനെ വിനിമയം ചെയ്യുന്ന ഉപാധികൾ മാറി, അറിവിനെ ഗ്രഹിക്കുന്ന ഉപാധികൾ മാറി. ഇതെല്ലാം ഇന്ന് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ രീതിയല്ല. എൻ്റെ കുട്ടിക്കാർ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കും, ഞാൻ ആദ്യം പോയി മണലിൽ വിരളുകൊണ്ട് എഴുതിയാ പഠിച്ചത് കുടിപ്പള്ളി പുറത്ത്. അന്ന് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് സ്വപ്നം പോലും കണ്ടിട്ടില്ല. അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സംഭവമാണ് അത്. എൻ്റെ കുട്ടിക്കാലം പറയും, ഇപ്പോൾ 10-60 വർഷം കൊണ്ടൊന്ന് മാറ്റം വന്നു. ഇന്നത്തെ ഏറ്റവും ചെറിയ കുട്ടി, അവൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഓൺലൈൻ വിദ്യാഭ്യാസം അവനറിയും. അവൻ ചക്കിപ്പൂച്ചയുടെ കഥ പറയുന്നത് ഓൺലൈനിലൂടെയാണ് അവൻ കേൾക്കുന്നത്. അപ്പോൾ വേഗം, വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറ്റത്തിനനുസരിച്ച് പോവുക എന്നുള്ളതല്ലാതെ പഴയത് തിരിച്ചുകൊണ്ടുവരിക എന്ന് പറയുന്നത് പരമാപത്വം. മനസ്സിലായോ? അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞത് ഈ ആർഷം ആർഷം എന്നൊക്കെയുള്ള ഇന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊക്കെ ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നെല്ലാം തന്നെ മനുഷ്യന് അവനവൻ്റെ ചോയ്സാണ്. നിങ്ങളിപ്പോൾ ബ്രഹ്മചാരിയായി ജീവിക്കുന്നു, സന്യാസിയായി ജീവിക്കുന്നു, നിങ്ങളുടെ ചോയ്സാണെങ്കിൽ നടക്കും. സ്വന്തം ഇഷ്ടമാണെങ്കിൽ അത് നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല. പണ്ടങ്ങനെ ആയിരുന്നു. പെട്ട് ഇതൊക്കെ വിധി നിഷേധങ്ങൾക്കനുസരിച്ചിട്ടാണ്. വിധി അനുസരിച്ച് അതിന് ബാധ്യതയാണ് കടപ്പാടുന്നത്. വാർദ്ധകയെ മുനിവൃത്തിയണ എന്നാണ്. എന്നുവെച്ചാൽ ഒരാള് പിന്നെ കുറച്ച് ഗൃഹസ്ഥാശ്രമ ധർമ്മമൊക്കെ കുറച്ച് അനുഷ്ഠിച്ച് പിന്നെ വാർദ്ധക്യത്തിൽ അയാൾ മുനിവൃത്തി സ്വീകരിച്ചില്ലെങ്കിൽ അയാൾക്കൊരു എന്താണ്, ഒരു നാണക്കേടാണ് സമൂഹത്തിൽ. എന്തുകൊണ്ട്? അത് വിധിയാണ്. അപ്പോൾ സ്വീകരിക്കണമെന്നുള്ളൊരു സ്വീകരിക്കുന്നത് ഒരു സ്റ്റാറ്റസായി കണ്ടിരുന്ന കാലമാണ്. ഒരാളിപ്പോൾ സ്വീകരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സ്വീകരിച്ചില്ലെങ്കിൽ അയാളെ ശിക്ഷിക്കുമില്ല. പക്ഷെ ഒരു പ്രായം ചെല്ലുമ്പോൾ മുനിവൃത്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അതായത് സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസാണ് സമൂഹത്തിൽ. അത് അതുകൊണ്ടാണ് കാളിദാസനൊക്കെ എഴുതി വെച്ചത്, വാർദ്ധകയും മുനിവൃത്തിയും നാം യോഗേനാം ദേഹത്തിനെത്തി. ഞങ്ങളുടെ പാരമ്പര്യം ഇതാണ്. എന്താണോ യുവനെ വിശേഷണം, യുവനത്തിൽ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം അനുഭവിച്ചങ്ങനെ കഴിയും. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? മുനിവൃത്തി സ്വീകരിക്കും. അപ്പോൾ വയസ്സാകുമ്പോൾ മുനിവൃത്തി സ്വീകരിക്കുന്നത് പാരമ്പര്യമാണെന്നും അതിൽ അഭിമാനിക്കുക ചെയ്യുന്ന എന്തുകൊണ്ട്? അതായിരുന്നു അന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ്. എന്തുകൊണ്ട്? വിധി വിധിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇന്നങ്ങനെ ആരെങ്കിലും ചെയ്യുമില്ല. ഇന്ന് നിവർത്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ നല്ല അനാഥയിനങ്ങളിൽ പോവും, മക്കൾ നോക്കിയില്ലെങ്കിൽ അവിടെ പോവും, വനപ്രസ്ഥാശ്രമങ്ങളിൽ പോവും, ഇത്രയൊക്കെ ഉള്ളൂ. വിധിയനുസരിച്ചല്ല ഇന്നത്തെ മനുഷ്യൻ, അവൻ്റെ സാഹചര്യങ്ങളനുസരിച്ചും അവൻ്റെ ആഗ്രഹം അനുസരിച്ചൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ എല്ലാം വിധി നിഷേധങ്ങളനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു കാലത്തെല്ലാം നിയമങ്ങളും ചട്ടവട്ടങ്ങളും ഒക്കെ ഇന്ന് തിരിച്ചു വരുന്നതാണ്. അതാണ് സാംസ്കാരിക പൈതൃകം എന്നൊക്കെ പറയുന്നത് ഭയങ്കര അബദ്ധമാണ്. പക്ഷെ സാമാന്യ ജനങ്ങളുടെ ഇതൊന്നും പറയാൻ പറ്റുമോ? മറിച്ച് ഇപ്പൊ ഞാനീ പറയുന്ന കാര്യം ഞാനൊരു യൂട്യൂബ് ചാനലിൽ പറയണമെങ്കിൽ പറയുന്നെന്ന് വെച്ചോ, അതിൻ്റെ താഴെ മുഴുവൻ എന്നെ തെറി വിളിക്കുകയായിരിക്കും ആൾക്കാർ. ആ സമയം ഞാൻ പറയണം, അപ്പൊ പുരാതന ഭാരതീയ സംസ്കാരം, ആക്ഷ സംസ്കാരം, എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ കൈകൂപ്പലുകളും ലൈക്ക് അടിയും ഒരു ബഹളമായിരിക്കും. പിന്നെ ആചാര്യൻ ഗുരു എന്തൊക്കെ സ്ഥാനമാണ് വരുന്നത്? അപ്പോ ഒരു മൈൻഡ് സെറ്റപ്പ് അങ്ങനെയാണ് സമൂഹത്തിൻ്റെ. ഇന്നും ശരിയായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതിന് പിന്നെ പൊളിറ്റിക്സും ഉണ്ട്, ഒരു ഒരു പരിധി വരെ പൊളിറ്റിക്സും. പൊളിറ്റിക്സിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മനസ്സ് നിൽക്കുന്നതുകൊണ്ടാണ് അതിനനുകൂലമായ ഒരു പൊളിറ്റിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇതിനെ വളർത്തുന്നു. രണ്ടുമുണ്ട്, രണ്ടും കൂടെ ചേർന്ന്. അതുകൊണ്ട് ഈ പാരമ്പര്യമായ പല കാര്യങ്ങളെയും നമ്മൾ എപ്പോഴും പുനഃപരിശോധനയ്ക്ക് ചിന്തിച്ച് ഗ്രഹിക്കണമെന്നുള്ളതാണ്. അല്ല നല്ലതിനെ ഗ്രഹിക്കുക, ഗുരു അതാ പറഞ്ഞത്, നിങ്ങളെല്ലാം പരിശോധിക്കുക, അത് നല്ലതിനെ ഗ്രഹിക്കുക. പാടെ നിഷേധിക്കേണ്ട കാര്യം നല്ലതിനെന്ന് വെച്ചാൽ ഇന്നത്തെ നല്ലതാണെങ്കിലും ഇന്നത്തെ ചുറ്റുപാടുകൾക്ക് യോജിച്ചതായിരിക്കണം നല്ലത്. അവനെ സ്വീകരിക്കുക എന്ന് പറയും. ഇപ്പൊ മനുഷ്യൻ ഏത് കാലഘട്ടത്തിലും നിങ്ങൾ ചോദിക്കും, അപ്പൊ എന്താ തന്നെ സ്വീകരിക്കാൻ പറ്റിയത്? മനുഷ്യൻ ഏത് കാലഘട്ടത്തിലും ആവശ്യമുള്ള ഒന്നാണ് ആത്മീയത. അതിൻ്റെ പേര് മാറുമെന്നേ ഉള്ളൂ, കാലം കഴിയുന്നതനുസരിച്ച് അതിൻ്റെ പേരൊക്കെ മാറും. പക്ഷെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് എന്താണ് ശാന്തമായും സമാധാനമായിട്ടും അവന് സ്വയം അവനെ തന്നെ മാനേജ് ചെയ്തും ഒക്കെ ജീവിക്കാനുള്ള ഒരു പക്വത, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആ പക്വത ആർജിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കാനാണ് ആത്മീയ സാധന. അവിടെ ആത്മാവുണ്ടോ ഇല്ലേ എന്നുള്ളതിനൊന്നും വലിയ പ്രസക്തി പറഞ്ഞല്ലോ. ആത്മീയത എന്ന് പറയുന്ന ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താണോ ആത്മാവിനെ സംബന്ധിക്കുന്നത്, ആത്മാവിനെ സംബന്ധിക്കുന്നത് എന്താണ്? മനസ്സ്, മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യം. അപ്പോ ഇങ്ങനെ നിങ്ങള് സന്യാസം, ബ്രഹ്മചര്യം ഇങ്ങനെയുള്ള ഒരു ജീവിത മാർഗത്തിലേക്ക് വരികയും മനസ്സിൽ ഒരു സ്വസ്ഥതയും സമാധാനമൊന്നും കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ശാന്തിയൊക്കെ ഇല്ലാതെ ജീവിക്കേണ്ടി വരികയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആത്മീയതയില്ല, വേസ്റ്റാണ്. അപ്പോൾ അത് കണ്ടെത്തുന്നതിനുള്ള ഉപായങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു. അതൊക്കെ ഏത് കാലത്ത് സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അല്ലാതെ പഴയ ആചാരങ്ങളോ വിശ്വാസ പ്രമാണങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും ഇന്ന് വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. പിന്നെ തീരെ അന്ധരായ ദുർബലരായ മനുഷ്യർക്ക് ഒരു അവസാനത്തെ ആശ്രയം എന്നുള്ളതിലേക്ക് അതൊക്കെ ചിലപ്പോൾ സ്വീകരിക്കാവുന്നിരിക്കും കുറെ കാര്യങ്ങളൊക്കെ. അധികം ഞാനാകത്തെ കാര്യമില്ല. ഇന്ന് ആത്മീയത എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്. ആ വ്യക്തിത്വത്തിന്റെ പുഷ്ടിക്ക് അതിന്റെ വികാസത്തിനൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളെയൊന്നും ആത്മീയത എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും. അത് പഴയകാലത്ത് മനുഷ്യൻ ചിന്തിച്ചതാണ്, തുടങ്ങി വെച്ചതാണ്. അതൊക്കെ ഈ ഉപനിഷത് കാലം പോലെയുണ്ട്. അതൊക്കെ എല്ലാ കാലത്തും സ്വീകരിക്കാം. അതാണ് ഗുരുവൻ പറഞ്ഞത്, അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കണം. ഉപനിഷതുക്തി രഹസ്യം ഓർത്ത് ദേണം. ഉപനിഷതുക്തി രഹസ്യം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ആത്മീയതയാണ്, അതിനെ ഗ്രഹിക്കണമെന്നുള്ളതാണ്. പിന്നെ ആത്മാവിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ ഗഹനമാകും. അത് ഒരു തത്വചിന്ത എന്നുള്ളതിലേക്ക് അത് താല്പര്യമുള്ളവർക്ക് നല്ലതാണ്, കുഴപ്പമില്ല. മറ്റേതൊരു വിഷയം പോലെയും നമുക്ക് അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിവും താല്പര്യമുള്ളവർക്ക് അതൊക്കെ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് ആത്മീയത ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഈ ആത്മീയത തന്നെ ഓരോരുത്തരുടെ മനസ്സിന് അനുകൂലം ആയ ആത്മീയതയാണ്. എല്ലാവർക്കും എല്ലാ ആത്മീയതയും പറ്റില്ല. കോട്ടയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ ആത്മീയത വേറെയാണ്, അവൻ്റെ ആത്മീയത വേറെയാണ്. ഉപനിഷത്ത് വിചാരം ചെയ്യുന്നവൻ്റെ ആത്മീയത വേറെയാണ്. അത് രണ്ടും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യമുണ്ട്. അഞ്ചു നേരവും കൃത്യമായി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ്റെ ആത്മീയത വേറെയാണ്. ആത്മീയത എല്ലാം ഒരുപോലെ അല്ല. പിന്നെ നീ എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്നൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ച അവൻ്റെ ആത്മീയത വേറെയാണ്. അത് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിൻ്റെ ആത്മീയതയൊക്കെ മാറുന്നു. അപ്പോ ഇനി അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ആത്മീയതയ്ക്ക് കുറവൊന്നും വരത്തില്ല. പിന്നെ അവൻ്റെ മനസ്സ് ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവന് പ്രാർത്ഥിക്കും. അല്ല, മനസ്സ് അത് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല. അതാണ് പിന്നെ നിയമം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടി വരും. നിങ്ങൾ ഒരു നിയമമുണ്ട്, ഇത്ര മണിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടി വരും. അത് ഭൗതികമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നതിനാണ് ഇതിൽ നിന്ന് മനുഷ്യ സ്വീകരിക്കുന്നത്. പിന്നെ സ്വീകരിക്കുന്നത് പഴയ കാര്യങ്ങളൊന്നും സ്വീകരിക്കുക എന്നുള്ള ചില ജീവിത മൂല്യങ്ങളെന്ന് പറയും. ചിലർ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ അവർ സ്വീകരിക്കുന്നു. അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആരുടെയും സ്വത്ത് അപഹരിക്കത്തില്ല, മോഷ്ടിക്കത്തില്ല. അത് ജീവിതത്തിൽ ഒരാളൊരു മൂല്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്തരം മൂല്യങ്ങളെക്കുറിച്ച് പഴയകാലത്ത് പറയുന്നുണ്ട്. അസ്തേയം ഒരുപാട് ഗുണമുള്ളതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ പഴയകാലത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതാണ് അങ്ങനെ ചില മൂല്യങ്ങൾ. അപ്പോൾ ആ മൂല്യങ്ങളെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ഒരാൾ അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെയുള്ള അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെന്തോരം അവനൊരു ആത്മമൂല്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ അവന് ഒരു സെൽഫ് റെസ്പെക്ട്, തനിക്ക് തന്നോട് തന്നെ ബഹുമാനമുണ്ട്, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു. അത് എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു മൂല്യത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ നമുക്ക് നമ്മളോടൊരു ബഹുമാനമുണ്ട്. നമ്മൾ മറ്റുള്ളവരെയൊക്കെ ബഹുമാനിപ്പിക്കുന്നത് വെറും കാപട്യമാണ്. അത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, സത്യസന്ധമായി ചെയ്യുന്നതാണ്. പക്ഷേ അവനവനോടുള്ള ബഹുമാനത്തെ അവനവന് തിരിച്ചറിയാൻ കഴിയണം. അത് അവൻ്റെ ജീവിതത്തിൽ മൂല്യബോധമുള്ളവനെ അത് പറ്റും, അല്ലെങ്കിൽ അവൻ അതുണ്ടാകത്തില്ല. അവൻ മറ്റത് എന്താണ്, ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയി, ഇപ്പൊ യാതൊരു മൂല്യ വിചാരമില്ലാതെ അവനിങ്ങനെ തോന്നിയപടി ജീവിക്കുന്നു, തോന്നിയൊക്കെ പ്രവർത്തിക്കും, ഒരു ജീവിത മാർഗത്തിലേക്ക് വരുന്നു. ആ ജീവിതത്തെ കുറിച്ച് അവന് ചില സങ്കല്പങ്ങളുണ്ട്, അവനതിനനുസരിച്ച് അവന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, പിന്നെ അവനതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ജീവിതം ക്രമേണ വഴിമാറും വഴിമാറി ഏതെങ്കിലും വഴിക്കൊക്കെ പോകും, പിന്നെ അവന് സെൽഫ് റെസ്പെക്ട് അവന് നഷ്ടപ്പെടും. അപ്പൊ അവിടെയൊക്കെയാണ് മൂല്യബോധം, ഇതൊക്കെ പഴയകാലത്തെ പറയുന്നുണ്ട്. ഈ മൂല്യബോധങ്ങളെ കുറിച്ച് ആ ജീവിതത്തിൽ നിലനിർത്തണം എന്ന് പറയും. അവിടെയൊക്കെയാണ് ആത്മീയത എന്ന് പറയുന്നത്, ഇതിനെയൊക്കെയാണ് ആത്മീയത എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ നിങ്ങൾ വളരെ ഉച്ചത്തിൽ ദൈവമേ കാത്തു പോകുന്നതൊന്നും നിലവിളിക്കുന്നതല്ല, അത് മനസ്സിന്റെ കൺട്രോൾ പോകുമ്പോൾ മനുഷ്യൻ അറിയാതെ വിളിച്ചു പോകുന്നതാണ്. അത് മാനസിക പ്രശ്നങ്ങളാണ്. അതിന് ആദ്യം വേണ്ടത് എന്താണ്, അതെന്താണെന്ന് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരെ സമീപിച്ച് അതിന് വേണ്ട ഉപചാരങ്ങൾ ചെയ്യുന്നു. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ ജീവിതത്തിലെ ഡിസിപ്ലിൻ അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആത്മീയതയുടെ ഭാഗമാണ്. ഡിസിപ്ലിൻ ജീവിതത്തിൽ സ്വീകരിക്കുക. അപ്പോ ഒരു ഒരുവൻ ജീവിതത്തിൽ ഡിസിപ്ലിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആത്മവിശ്വാസം കൂടും, സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം. വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടാധീനമായ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് അതൊരു കുറ്റബോധമായി മനസ്സിലാക്കി, എപ്പോഴും ജീവിതത്തിൽ അത് വേട്ടയാടിക്കൊണ്ടേ, അതൊന്ന് കുറ്റബോധം. രണ്ടാമത് താൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം. മൂന്നാമത് സമൂഹം തന്നെ തിരിച്ചറിയുമോ. ഇതെല്ലാം കൊണ്ട് അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ വികലമായി. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നാണുള്ള ഒരു കുഴപ്പമാണ്. അപ്പൊ ഇതൊക്കെ ആവശ്യമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഏതൊക്കെ ഞാൻ ചുരുക്കി പറഞ്ഞേ ഉള്ളു, ഏതൊക്കെയാണ് ഒന്നും പറഞ്ഞില്ല ഞാൻ, അത് അവസാനം പറഞ്ഞു. ആദ്യം പറഞ്ഞ അവസാനം പറഞ്ഞേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. ഉറങ്ങിപ്പോയോ? എന്താണ് അങ്ങനെ? ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അതൊക്കെ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വായിച്ചു വെച്ചിരിക്കുന്നു, ഞാൻ എന്നാ ഒന്നും പറയുന്നില്ല. നിങ്ങൾ കണാ പിടിച്ചു വെച്ചിരിക്കുന്നതിനോട് കാര്യങ്ങളുണ്ട്, അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യമുണ്ടല്ലോ. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണാ പഠിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. കേൾക്കുന്ന കാര്യം മനസ്സിൽ പോലും പതിയുന്നില്ല, പിന്നെ എങ്ങനെ ചിന്തിക്കും? എന്താ പറഞ്ഞത്? അത് ശരി, അത് ഞാൻ പറഞ്ഞതാണ്, അത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ പിന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം പറഞ്ഞു, അതിൻ്റെ പ്രയോജനവും പറഞ്ഞു. ഒന്ന് മൂല്യബോധം, രണ്ടാമത് ഡിസിപ്ലിൻ. മൂല്യബോധം മനുഷ്യന് എന്ത് ഗുണം ഉണ്ടാക്കുന്നു എന്നാ പറഞ്ഞത്? ആ ശരി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞത് എന്താണ്, നിർഭേദമുള്ളവന് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും, അവൻ അവനവനെ കുറിച്ച് തന്നെ ബഹുമാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ മനുഷ്യനില്ലാത്തതാണ്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഈ സന്യാസ ജീവിതത്തിലൊക്കെ അത് വളരെ ആവശ്യമാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സന്യാസം തകർന്നു. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വേണ്ടതാണ്. എനിക്ക് തന്നെ കുറിച്ച് തന്നെയുള്ളൊരു അതവന് മൂല്യബോധം ഉണ്ടായിരിക്കുകയും ആ മൂല്യങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചാലുമേ അതുണ്ടാവത്തുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്താണ്, മോഷ്ടിക്കാതിരിക്കുക ആണ്. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ സ്വാമിമാരായി എന്ന് പറയുന്നതിനൊന്നും ഒരു കാര്യമില്ല. നാളെ നിങ്ങളുടെ കയ്യിൽ കാണിക്കപ്പെട്ടിയുടെ താക്കോൽ വരുമ്പം അത് ഈ കൈയൊട്ട് വരണമെന്ന് തോന്നിക്കഴിഞ്ഞു ഇരിക്കുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. തോന്നിക്കഴിഞ്ഞാൽ അത് പോയി, എനിക്ക് തന്നെ കുറിച്ചുള്ള ബഹുമാനം തന്നെ പോയി. മനസ്സിലായോ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പണ്ടിവിടെ അതുകൂടെ പറഞ്ഞു, ശകലം എരിവ് മസാല കൂടെ ചേർത്തേക്ക്. ഞാൻ ബ്രഹ്മവിദ്യാലയത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയ പോലീസ് ഓഫീസർ എന്നെ കാണാൻ വന്നു. ഒരു എസ് പി ലെവലിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശിവേരി ഹോസ്പിറ്റലിനെ കുറിച്ചൊരു പരാതി പോയി അന്വേഷിക്കാൻ വന്നതാണ്. ക്രൈം ബ്രാഞ്ചാണോ വിജിലൻസ് ആണോ എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. അന്വേഷിച്ച് എൻ്റെ അടുത്ത് വന്നു, എന്നെ പരിചയപ്പെട്ടു. പുള്ളിക്ക് ആധ്യാത്മികമായ താല്പര്യമുള്ളതാണ്. പോയി, പിന്നെ ഒരിക്കൽ കൂടെ വന്ന് കണ്ടു പോയി. പിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ നിന്നൊക്കെ പോയി സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കൺവെന്റിലായിരിക്കും. പുള്ളി വീണ്ടും അവിടെ വന്ന് എന്നെ കാണാം. അപ്പോൾ റിട്ടയറായി. അപ്പോൾ റിട്ടയറായി എന്നെ കാണാൻ വന്നു. പിന്നെ ആധ്യാത്മികമായ കാര്യങ്ങളെ പുള്ളി സംസാരിക്കാറുള്ളൂ. പുള്ളി ഇതിനോടൊക്കെ വലിയ, പിന്നെ പുള്ളിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു. പുള്ളി ആധ്യാത്മികമായി വളരെ താല്പര്യമുണ്ട്. അന്ന് പുള്ളി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു സംശയം പോലെ പുള്ളിയോട് ചോദിച്ചു. അതെന്തായിരുന്നു ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്താണ് വിജിലൻസിലും ക്രൈം ബ്രാഞ്ചിലും ഒക്കെ ഇരുന്ന് ഐ പി എസ് കിട്ടിയാളാണ്. ഒരു പോലീസ് ഓഫീസർ എന്നുള്ളതിനൊക്കെ ഞാൻ പറയണം, ഒരു സന്യാസി ചിലപ്പോൾ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ അത് നമുക്ക് പരിഹരിക്കത്തക്ക പ്രശ്നമാണ്. അങ്ങനെ എന്തെങ്കിലും വന്നാലും ഞങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കും. കാരണം സംഭവിച്ചു പോയതാണ്. അല്ലേ, എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാം, ആർക്ക് സംഭവിക്കാമെന്ന് മനസ്സിലാവും. പക്ഷേ ഒരു ബോൺ ക്രിമിനൽ സന്യാസ വേഷം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയമാണ്. എന്നോട് പറഞ്ഞതാണ്. ബാക്കി പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല. എരിവ് കൂടിപ്പോകും. എന്നോട് പറഞ്ഞതാണ് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ഭയക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് പുള്ളി ശരിക്കും ഭയന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നാളെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു മൂല്യബോധം ഇല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോകും. അതിലേക്ക് പോയി ശ്രദ്ധ കുറച്ച് എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ അവനോടുള്ള ബഹുമാനം തന്നെ ഇല്ലാതായിരിക്കും. അതാണ് പിന്നെ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം കൂടെ. എന്താണോ മൂല്യബോധത്തിൻ്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞ എന്താണ്? സെൽഫ് ഡിസിപ്ലിൻ, ജീവിതത്തിൽ അതുകൊണ്ട് വരുന്ന സെൽഫ് റെസ്പെക്ട്. അവനവനെ കുറിച്ച് തന്നെ ഒരു വില തോന്നണം എന്നേ. പക്ഷേ കുത്തഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തോന്നത്തില്ല. അവനവനെ കുറിച്ചൊരു വിലയൊന്നും കാണത്തില്ല. പിന്നെ അവൻ്റെ ഒരു മനോഭാവം ഇതായിരിക്കും, എന്തായാലും മുങ്ങി. ആകെ മുങ്ങിയ ബാക്കി കുളിരില്ല, കുളിരില്ല എന്നാണ്. ആദ്യം മുങ്ങുമ്പോഴേ ഒരു കുളിർ തോന്നും, അങ്ങോട്ട് മുങ്ങിക്കഴിഞ്ഞാലോ ഈ നിലപാടിലേക്ക് പോവും. അതാണ്. അതുകൊണ്ട് അതൊക്കെയാണ് ആത്മീയതയായി ഇന്നത്തെ കാലത്ത് മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. ഇതൊക്കെ പഴയകാലത്തും ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഈ പറയുന്ന ആർഷവും ഇടപാടും ഒന്നും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂടെ പറഞ്ഞത്.